വിഷയമുണ്ട്. ശരി, സയൻസ് അതാത് കാലഘട്ടങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന സത്യശാസ്ത്രങ്ങൾക്കുപരി സത്യനിഷ്ഠയ്ക്കു വേണ്ടിയുള്ള ഒരു പരമപ്രധാനമായ ജീവിത ക്രമങ്ങളെ വിശ്വാസമല്ല, കേവലം മനസ്സിന്റെ കാര്യമാണ്. സ്വാമിയോട് ഒരു സംശയം, ഈ പൂവിത്തം ആകർഷണത്തിന്റെ ഒരു ഉദാഹരണമാണ്, അതായത് ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞാൽ തിരിച്ചു വരും എന്ന് പറഞ്ഞ, അപ്പൊ അതിനോട് സാമ്യപ്പെടുത്തി നമ്മുടെ കർമ്മത്തിനനുസരിച്ച് അതിന്റെ ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വിവേകാനന്ദ സ്വാമിയുടെ പുസ്തകത്തിലെ കർമ്മ യോഗത്തിൽ. അപ്പൊ അതിന് തെറ്റായിരിക്കും സ്വാമിയുടെ തെറ്റെന്നുള്ളതല്ല, എന്താണ് അത് എല്ലാം കൂടെ കൂട്ടിക്കൊഴിക്കരുത്. ന്യൂട്ടന്റെ തേർഡില്ല, എവരി ആക്ഷൻ ഈക്വലന്റ് ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ഏതൊരാക്ഷനും റിയാക്ഷൻ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ഭൗതിക നിയമമാണ്, മാറ്റമില്ലാത്ത നിയമമാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ശരി അതിന്റെ റിയാക്ഷൻസ് ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാല് ഒരു കാറ്റ് വീശിയാലും ഒരു ചിത്രശ്രമം പറന്നാലും പിന്നെ ഒരു ഉറുമ്പിഴഞ്ഞാലും എല്ലാത്തിനും ഒരു റിയാക്ഷനും പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആക്ഷൻ റിയാക്ഷൻ എന്നുള്ളത് തർക്ക വിഷയമുണ്ട്, അതെല്ലാം ഒരു അംഗീകരിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ കർമ്മഫലം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അത് കുറച്ച് അപകടം പിടിച്ച ഒരു സംഗതിയാണ് കർമ്മഫലം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കർമ്മഫലത്തെ കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പൂർവജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ജന്മം, നമുക്ക് ഈ ജന്മം ഉണ്ടാകുന്നതെന്നുള്ള ഈ കർമ്മഫലം, പൂർവ്വജന്മത്തിൽ ഒരു കർമ്മം ചെയ്തതിന്റെ ഫലമായി നമ്മൾ ഈ ജന്മത്തിൽ ഇങ്ങനെ ജനിച്ചത് ഗീതയിലും അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. അത് ഈ നമ്മുടെ ഭാരതത്തിലുള്ള ഒരു ചിന്താഗതിയാണ്, എബ്രഹാമിക് മതങ്ങളിലൊന്നും അവർ ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇസ്ലാം, ക്രിസ്ത്യാനി, ജൂതം മലവരാരും അംഗീകരിക്കില്ല, അവർക്കൊന്നും അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ട്. പൂർവ്വജന്മത്തിന്റെ റീബർത്ത് ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ഇവിടെ മാത്രമുള്ള ഒരു ഏർപ്പാടാണ്. ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയത് നല്ല ഉദ്ദേശത്തിലല്ല. ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജാതി വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയത്, അതാണ് അതിന്റെ പിന്നിലുള്ള, അതിന്റെ പിന്നിൽ പൗരോഹിത്യ ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. വളരെ ആസൂത്രിതമായി കുത്സിതമായൊരു ചിന്താഗതിയാണ് അതിന്റെ പിന്നിലുള്ളത്. അത് എന്താണ് മനസ്സിലാക്കാതെ നമ്മളൊരു നല്ല താല്പര്യത്തോടുകൂടി അത് പറയുമ്പോൾ അതിന് ദോഷമില്ലെന്ന് തോന്നും. അപ്പോൾ സാറിന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഈ ജന്മത്തിൽ നല്ല പ്രവൃത്തി ചെയ്യണം, ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾക്കൊരു നല്ല ജന്മം കിട്ടും എന്ന് പറഞ്ഞാൽ ഓക്കെ, അതെന്താ ദോഷം? ഇപ്പൊ മനുഷ്യൻ നല്ല പ്രവൃത്തി ചെയ്യും അടുത്തൊരു നല്ല ജന്മം കിട്ടാൻ വേണ്ടി, പക്ഷെ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയല്ല. ചണ്ഡകർമ്മങ്ങൾ ചെയ്യുന്ന ചണ്ഡാല കുലത്തിൽ പിറക്കുന്നു എന്ന് പറയുന്നു. ചണ്ഡാലനെന്ന് വെച്ചാൽ അവനും യാതൊരു മനുഷ്യന്റെ മൂല്യവും ഇല്ലാത്തവനാണ്. അപ്പോ അവൻ ഈ ചണ്ഡാള കുലത്തിൽ പിറക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുലമുണ്ട്, അത് പാരമ്പര്യമായി വരുന്ന കുലമുണ്ട്. ഈ കുലത്തിൽ പിറക്കുന്നതിന് കാരണമായിരുന്നത് എന്താണ്, പൂർവ്വജന്മത്തിൽ അവൻ ചെയ്ത മോശം പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈ പാവൻ ചണ്ഡാളനെന്ന് പറയുന്നവന് ജന്മം കൊണ്ട് തന്നെ എന്ത് വരുന്നു, ഇവന് ചണ്ഡത്വം വരുന്നു. അതിനെന്താ കാരണം, അവന്റെ പൂർവ്വജന്മത്തിലെ കർമ്മം കൊണ്ടാണ്. അപ്പൊ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, മനസ്സിലായോ? അതിൽ നിന്ന് ഒരിക്കലും അവന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, നീ എന്തുകൊണ്ട് ഈ ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്നു, അത് ഒരു സാമൂഹ്യ അനീതിയാണെന്ന് അവന് പരാതിപ്പെടാൻ പറ്റില്ല. കാരണം ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഞാനിങ്ങനെ അനുഭവിക്കുന്നതെന്ന് അവനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ എപ്പോഴും ഒരു അപകർഷതാബോധം ഉണ്ടാവും, ഞാനിത് അനുഭവിക്കേണ്ടതിന്. അപ്പോ അവന് സാമൂഹ്യ അനീതിയെ കുറിച്ച് ഒരിക്കലും ബോധം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അത് വളരെ അപകടകരമായൊരു സിദ്ധാന്തം. ഈ സിദ്ധാന്തം ഉണ്ടാക്കിയത് പ്രധാനമായും ഇതിനു വേണ്ടി തന്നെയാണ്. നല്ല കർമ്മങ്ങൾ ചെയ്തവര് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കും. പിന്നെ കർമ്മങ്ങൾ മോശമായി വരുന്നതനുസരിച്ച് താഴ്ന്ന താഴ്ന്ന ജാതിയിൽ വന്നിട്ട് ഈ ചണ്ടകർമ്മം ചെയ്യുന്നവൻ എവിടെ പോയി ജനിക്കും? ചണ്ടാളനായി ജനിക്കും. പിന്നെ ആ ചണ്ടാളന് അവന്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ആശയ്ക്കും പ്രതീക്ഷയ്ക്കും വകയില്ല. അത് തന്നെ. അത് ഈ ചണ്ടാളം ജനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ, അതായത് ഇപ്പൊ നമ്മൾ ജനിക്കുമ്പോഴ് ഒരു കുഞ്ഞിന് എന്തുകൊണ്ട് ജനന സമയത്ത് തന്നെ അസുഖം വരുന്നു, പഴയകാലത്ത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഗർഭത്തിൽ വെച്ച് തന്നെ സ്കാൻ ചെയ്തിട്ട് രോഗകാരണം കണ്ടുപിടിക്കുകയും അവിടെ തന്നെ ചികിത്സ തുടങ്ങുകയും ചെയ്യുകയാണ്. നമ്മൾ ആധുനിക ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്. പിന്നെ ചികിത്സിക്കാൻ പറ്റിയതാണെങ്കിൽ അതിനെ രക്ഷപ്പെടുത്താൻ നോക്കും. അത് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തോരും അതിനെ നശിപ്പിച്ചു കളയാനും ഇന്ന് വകുപ്പുണ്ട്. അപ്പോ രോഗത്തിന്റെ കാരണം എന്താണ്? അത് ചിലപ്പോൾ ജനറ്റിക്കൽ ഡിസോർഡർ എന്ന് പറയും. അത് അതിന്റെ ജീനുകൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമായിരിക്കും. അതിന് പൂർവ്വജന്മത്തിൽ പോകേണ്ട കാര്യമുണ്ട്. അതിന്റെ ജീനിന്റെ തകരാറ് കൊണ്ട് തന്നെ എന്തോരും ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങളോടുകൂടി കുട്ടികൾ ജനിക്കുന്നു. അതൊക്കെ ജനറ്റിക്കൽ ഡിസോർഡേഴ്സാണ്. ചിലതൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, ചിലത് ട്രീറ്റ് ചെയ്യാൻ അത്രയ്ക്ക് ശാസ്ത്രം വളർന്നിട്ടില്ല, മനുഷ്യന് അതിനുള്ള അറിവില്ല. അതിന് പൂർവ്വജന്മത്തിൽ കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോ ഈ അറിവില്ലാത്തത് കൊണ്ടും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുള്ളവരും അവരുടെ വിശ്വാസം കൊണ്ട് അത് പൂർവ്വജന്മ കർമ്മമെന്ന് അത് വിശ്വസിക്കണം. അത് തെളിവുള്ള കാര്യമില്ല, എവിഡൻസ് ഇല്ല, പ്രൂഫ് ഇല്ല. എങ്ങനെ അവരുടെ ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് മനുഷ്യരിൽ അസമത്വം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. പൂർവ്വജന്മ സിദ്ധാന്തം എന്ന് പറയുന്നത് മനുഷ്യരിലെ അസമത്വത്തെ നിലനിർത്താൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയാണ്. ഉപനിഷത്തിൽ വരെ പറയുന്നുണ്ട്, പാപ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ചണ്ടാളനായും മൃഗങ്ങളായും ജനിക്കുന്നു എന്നാണ് പറയുന്നത്. പട്ടിയായും മറ്റും, പട്ടി പന്നി ചണ്ടാളന് ഇവരൊക്കെ ഒരു ഗ്രൂപ്പിലാണ് വിളിച്ചിരിക്കും. അപ്പോൾ ഒരു പട്ടിയുടെയോ പന്നിയുടെയോ ചണ്ടാളന്റെയോ ഒക്കെ മൂല്യം ഒന്നാണെന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉപനിഷത്തുകൾ എഴുതിവെച്ചവർക്ക് പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട്. എന്ന് വെച്ചു കഴിഞ്ഞാൽ എഴുതിയവർക്ക് അവരുടെ മേൽക്കോയ്മയെ നിലനിർത്താനും ഇങ്ങനെ കുറെ മനുഷ്യരെ പുറന്തള്ളാനും വേണ്ടി, അതൊക്കെ അതെല്ലാം മനുഷ്യ സമൂഹത്തിൽ വരുന്ന ബഹിഷ്കരണ യുക്തികളാണ്. അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന പുനർജന്മ സിദ്ധാന്തം സയന്റിഫിക്കല്ല. അത് അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ കാരണമെന്ന് വെച്ചാൽ മനുഷ്യന്റെ ഇന്നത്തെ അറിവ്, ഒരുപാട് എവിഡൻസും പ്രൂഫുകളും അറിവ് വെച്ച് മനുഷ്യനുണ്ടായത് പരിണാമത്തിലൂടെയാണ്. ഹ്യൂമൻ എവല്യൂഷൻ, ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് സയൻസ് അംഗീകരിച്ച കാര്യമാണ്. അപ്പോ ആ പരിണാമത്തിലാണ് മനുഷ്യനെന്ന് പറയുന്ന ഈ ജീവി ഈ ഭൂലോകത്ത് പ്രത്യക്ഷപ്പെട്ടത്. അത് ഈ മതവിശ്വാസികൾ ഒഴികെ അല്ലാത്തവരെല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കുന്ന കാര്യമാണ്, അംഗീകരിച്ചേ പറ്റി. അപ്പോ ഈ മനുഷ്യൻ ഉണ്ടായിട്ട് 300,000 വർഷത്തിനായിട്ടുണ്ട് ഇന്നത്തെ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം ഒരു ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പല ജീവികളും ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ജീവികളും. അതെന്നാണ് ദിനോസറുകൾ. ഈ ദിനോസറുകളുടെ കാലത്ത് മനുഷ്യനില്ല. ദിനോസറുകളുടെ കാലത്ത് മനുഷ്യനെന്ന് പറയുന്ന ഒരു ഈ ജീവി ഈ ഭൂമിയിൽ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോ പുനർജന്മം കൊണ്ടാണ് ജന്മം എന്ന് പറയണമെങ്കിൽ വലിയ പ്രശ്നം വരും. കാരണം എന്തെന്ന് വെച്ചാൽ പുനർജന്മ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യൻ കർമ്മം ചെയ്തിട്ട് നല്ല കർമ്മങ്ങൾ കൊണ്ട് മനുഷ്യനോ ദേവന്മാരോ ഒക്കെ ആകാം, ചീത്ത കർമ്മങ്ങൾ കൊണ്ട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആകുന്നതാണ്. അതാണ് പുനർജന്മ സിദ്ധാന്തം പറയുന്നത്. മനുഷ്യൻ തന്നെ മോശം കർമ്മം ചെയ്ത് അതാണ് ഉപനിഷത്ത് പറയുന്നത്. മനുഷ്യൻ മോശം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവൻ ചണ്ടാളനാകും, പന്നിയാകും, പട്ടിയാകും. ഞാൻ പറയുന്നു മൃഗങ്ങളാകുന്നു മനുഷ്യൻ മോശം കർമ്മം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ദിനോസറിന്റെ കാലം നോക്കുക, ദിനോസർ ഏത് മനുഷ്യന്റെ മോശം കർമ്മം കൊണ്ടോ ദിനോസർ ജനിച്ചത്? ഏത് മനുഷ്യന്റെ? അനുഭവ മനുഷ്യനില്ല. ദിനോസറുടെയൊക്കെ കാലം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് എപ്സുകൾ ഉണ്ടാവുന്നത്, കുരങ്ങു വർഗ്ഗങ്ങൾ ഉണ്ടാവുന്നു. ഗുരു പുനർജന്മത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്, അതല്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജന്മജന്മാന്തര വിനയൊക്കെ. ഗുരു അത് പറയാം, അതിന് സമാനം പറയാം. അത് ഇത് മനസ്സിലാകും. അതായത് എന്താണ് ഈ ദിനോസറുകളുടെ കാലത്തിൽ എന്തുകൊണ്ട് ദിനോസറുടെ കാലഘട്ടത്തിൽ അതിന് മുമ്പ് മനുഷ്യനില്ലായിരുന്നു. അത് കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞ് കുരങ്ങു വർഗ്ഗങ്ങൾ പല പരിണാമങ്ങളും നടന്നു. നിയാണ്ടർതാലിൻസ്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ് ഇങ്ങനെ പല കുരങ്ങു വർഗ്ഗങ്ങളും പരിണമിച്ച് അവസാനം ഹോമോ സാപ്പിയൻസ് ഉണ്ടായി. അപ്പൊ ഈ ദിനോസറുകള് മനുഷ്യന്റെ കർമ്മം കൊണ്ടാണ് മൃഗങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ദിനോസറുകൾക്ക് മുമ്പ് മനുഷ്യനുണ്ടായിട്ടേ ഇല്ല. അപ്പൊ പിന്നെ ഏത് മനുഷ്യന്റെ കർമ്മം കൊണ്ട് ദിനോസർ ഉണ്ടായി? ദിനോസർ മാത്രമല്ല, അതിന് പല ജീവികളും ഉണ്ടായിരുന്നു. അപ്പോ ഇത് ദിനോസറുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുള്ള സംഗതിയാണ്. അതിന്റെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്, ജനറ്റിക്കൽ എവിഡൻസ് ഉണ്ട്, ബയോളജിക്കൽ എവിഡൻസ് ഉണ്ട്, ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്, ഒരുപാട് എവിഡൻസുകൾ ഉണ്ടെന്ന് തെളിയിക്കാൻ. അപ്പോ പുനർജന്മം എന്ന് പറയുന്ന ഒരു അബദ്ധ സിദ്ധാന്തമാണ്, അത് സയന്റിഫിക് അല്ലാത്തതുകൊണ്ട് അത് അബദ്ധമാണ്. പിന്നെ ഇത് ഭാരതത്തിലെ ഈ പുരാതന കാലം മുതൽ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യം എന്താണ്, എല്ലാവരും വിശ്വസിച്ചിരുന്നു. മനുഷ്യരെല്ലാം അങ്ങനെ പറഞ്ഞതുകൊണ്ട് മനുഷ്യരത് വിശ്വസിച്ചിരുന്നു. ഭഗവത്ഗീതയിലും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. അപ്പോ ഒരു വിശ്വാസ പാരമ്പര്യം, ആ വിശ്വാസ പാരമ്പര്യത്തിൽ വരുന്ന എല്ലാ ഗുരുക്കന്മാരും ഇതിനെ അംഗീകരിച്ചിരുന്നു, മിക്കവാറും എല്ലാവരും. അപ്പൊ ഗുരു അതിനെ അംഗീകരിച്ചിരുന്നു. ഗുരുവിന്റെ കാലഘട്ടത്തിൽ അന്ന് പ്രചരിച്ചിരുന്ന ഈ പാരമ്പര്യ വിശ്വാസത്തെ ഗുരു സ്വീകരിച്ചിരുന്നു, ഗുരു അതിനെ അംഗീകരിച്ചിരുന്നു. അതെന്താ കുഴപ്പം? അതാണ് പറയുന്നത്, മനുഷ്യന്റെ അറിവെന്ന് പറയുന്നത് എന്താണ്, പരിഷ്കരിച്ചുകൊണ്ട് മാറിക്കൊണ്ടുവരികയാണ്. അപ്പോ ഈ പറയുന്ന പരിണാമശാസ്ത്രത്തെ കുറിച്ച് ഗുരുവിന്റെ കാലത്തിലുണ്ടായിരുന്ന അറിവല്ല ഇന്നത്തെ അറിവ്. അപ്പോ ഇന്ന് ഞാൻ ഈ പറയുന്ന ഇന്നത്തെ മനുഷ്യന്റെ അറിവ് വെച്ചിട്ടാണ്. അപ്പൊ 100 വർഷം മുമ്പ് മനുഷ്യന് ഈ വിഷയം പരിണാമശാസ്ത്രത്തെ കുറിച്ച് പോലും, അന്ന് ഡാർവിന്റെ തിയറിയും വാലസിന്റെ തിയറിയും ഒക്കെ ഉണ്ടായിരുന്നു, അന്ന് പോലും വ്യക്തമായി മനുഷ്യനെ കുറിച്ചൊരു ധാരണ ഉണ്ടായില്ല. അപ്പൊ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയൊക്കെ വരുന്നത് ജനറ്റിക്കൽ സയൻസ് ഒക്കെ വികസിച്ചതിന് ശേഷമാണ്, 50 വർഷമായിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ അറിവ് വെച്ചാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഗുരു എന്ത് ചെയ്തു? ആ പാരമ്പര്യമായ അറിവിനെ അംഗീകരിച്ചത്. അതിനെന്താ ദോഷം? ഇന്നിപ്പോ ഞാനത് പറയുന്നത് മനുഷ്യൻ നാളെ ഒരു പുതിയ അറിവ് എന്നോ, ഈ അറിവിനെ തള്ളിക്കളയേണ്ടി വരും. അത് മനുഷ്യന്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ്, അതിന് നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. ഒരറിവും അവസാനത്തെ അറിവല്ല ഇത്, ഇപ്പോഴും നമ്മൾ മനസ്സിലാവും. നമുക്ക് ഇന്ന് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു അതിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ പാരമ്പര്യമായ പല കാര്യങ്ങളെയും ഗുരു സ്വീകരിച്ചത്. പക്ഷെ ഗുരുവിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഒരു ഇത്തരം കാര്യങ്ങളെയൊക്കെ സ്വീകരിക്കുമ്പം തന്നെ അത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ആ വശം കൂടെ നമ്മൾ മനസ്സിലായി. ഇപ്പൊ മരിച്ചവര് പുനർജന്മം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പിതൃകർമ്മം ചെയ്യുന്നതെന്ന് കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? മരിച്ചവർ ജനിക്കുമെങ്കിൽ പിന്നെ പിതൃകർമ്മം നിങ്ങൾ എന്തിനാ ചെയ്യുന്നത്? പക്ഷേ ഗുരു പിതൃകർമ്മം ഗുരു തന്നെ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം വിശ്വാസങ്ങളെയൊക്കെ ഗുരു, പാരമ്പര്യമായ വിശ്വാസങ്ങളെ ഗുരു അംഗീകരിക്കുകയും ആവശ്യമേയും നിരന്തരം അതിനെയൊക്കെ ഗുരു ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അതാണ് മറ്റു ഗുരുക്കന്മാരിൽ നിന്നും ഗുരുവിന്റെ ഒരു സവിശേഷത. അതാണ് അന്ധമായിട്ടൊന്നിനെയും പിന്തുടരുകയല്ല. ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ഓരോന്ന് ചെയ്യും. അത് ആവശ്യമില്ലാന്ന് കണ്ടുകഴിഞ്ഞാൽ ഗുരുവിനെ തള്ളിക്കളയും. എന്താണ് ക്ഷേത്രങ്ങൾ ഒരു കാലത്ത് ആവശ്യമാണെന്ന് പറഞ്ഞു, പിന്നെ ഗുരു പറഞ്ഞു ഇതിന്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഇനി ഇതല്ല വേണ്ട, ഇനി പള്ളിക്കൂടങ്ങളാണ് വേണ്ടത്. ക്ഷേത്രത്തിന്റെ ആവശ്യം ഇല്ല. ക്ഷേത്രം കൊണ്ട് പിന്നെ ജനങ്ങളൊക്കെ കുളിച്ച് വൃത്തിയായി വരുമെന്നൊക്കെ വിചാരിച്ച് അതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഇനി എന്റെ ആവശ്യം. അപ്പൊ ഗുരു എപ്പോഴും എന്താണ് സ്വയം തന്നെ തിരുത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഗുരുവിനെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കിയിട്ടു. അല്ല ഗുരുവിന് എന്തോ ഒരു എന്താണ് അത്ഭുതപരമായ എന്തോ ഒരു ദേവേന്ദ്രനെ പോലെയൊക്കെ കാണുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ കാണരുത്. ഗുരു ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയും ഈ ലോകത്തെ മനസ്സിലാക്കുകയും ആ ലോകത്തിൽ എന്റെ മാറ്റത്തിനനുസരിച്ച് സ്വയം മാറിക്കൊണ്ടിരുന്ന ഒരാളാണ്. അത് ഗുരുവിന്റെ ജീവിതം ഇങ്ങനെ ആദ്യം വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിട്ട് അവസാനം എന്ത് ചെയ്തു? സത്യം ധർമ്മം ഇങ്ങനെയൊക്കെ പ്രതിഷ്ഠകൾ തന്നെ മാറ്റിയില്ലേ? അതൊക്കെ എന്താണ്? അത് മാറ്റമാണ്. അതുകൊണ്ട് ഗുരു ഒരിക്കലും അംഗീകരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് എന്നും എന്താണ് അത് സത്യമായി കൊള്ളണമെന്നൊന്നുമില്ല. അത് ഞാൻ ഈ പറയുന്നു എന്ന് സത്യമായി കൊള്ളണമെന്നില്ല. നമ്മളെപ്പോഴും മാറ്റങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാണ്. ഗുരുവിന്റെ ആ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. അതായത് ഗുരു നടരാജ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ കുരങ്ങിൽ നിന്ന് എന്താണ് മനുഷ്യൻ പരിണമിച്ച ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ കുരങ്ങൾ പരിണമിക്കുന്നില്ല? കാരണം പരിണാമത്തെ കുറിച്ച് അന്ന് പ്രചരിച്ചിരുന്ന തെറ്റായ ധാരണകളാണിത്. ഈ കുരങ്ങുകളിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചത്. ഇപ്പൊ കാട്ടിലെ കുരങ്ങുകൾ പരിണമിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് പരിണാമത്തെ കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ്. അതാണ് ഗുരു ചോദിച്ചത്. പക്ഷെ അന്ന് പരിണാമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. പക്ഷെ അന്ന് പരിണാമത്തെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ട് മതവിശ്വാസികൾ പറഞ്ഞു വരുത്തിയ തെറ്റായ സിദ്ധാന്തങ്ങളാണ് പ്രചാരത്തിലിരുന്നത്. പല കാര്യങ്ങളിലും എന്താണ് ഗുരു തന്നെ സ്വയം തന്റെ അഭിപ്രായങ്ങളും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ഗുരു ചോദിച്ചതൊന്നും പരിണാമത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ചോദ്യങ്ങളല്ല. അത്തരം ചോദ്യങ്ങളൊന്നും ഇന്ന് പരിണാമത്തിൽ ചോദിക്കാൻ പറ്റത്തില്ല. പല വിഷയങ്ങളിലും അങ്ങനെയുണ്ട്, മാറിക്കൊണ്ടിരുന്നിട്ടുണ്ട്. പിന്നെ ഗുരുവിന്റെ കാലമെന്ന് വെച്ചാൽ ഗുരു അന്നെന്താണ് കഷ്ടം ദീനം പിടിച്ചോ മധുരേതു കുടിച്ചോ കിടക്കുന്ന ലോകരുടെ ഇടയിലാണ് ഗുരു ജീവിച്ചത്. ഗുരുവിന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരുള്ളു. ഇനി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ എന്താണ് സംസ്കൃതം പഠിച്ചവരാണ്. ഗുരുവിന്റെ ഒരു നല്ല ഒരു സമയം കഴിഞ്ഞിട്ടാണ് ഗുരു ആൾക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിടുന്നത്. സഹോദരൻ അയ്യപ്പനെ പോലെയുള്ളവർ, ഇൻസി കേശവനെ പോലെയുള്ളവരൊക്കെ വിദ്യാഭ്യാസത്തിന് ഗുരുവിന്റെ പ്രേരണ കൊണ്ട് ഗുരുവിന്റെ സഹായം കൊണ്ട് പോയവരാണ്. അതിനു മുമ്പുള്ള തലമുറ എന്ന് പറയുന്നത് ഈ സംസ്കൃതം പഠിക്കുകയും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പഠിച്ച ആൾക്കാരാണ്. അത് ചെറിയ കുറച്ച് ആൾക്കാർ, ഭൂരിപക്ഷം പേരും വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരാണ്. അപ്പോ അവരുടെ ഇടയിൽ ഗുരു പുരോഗമനപരമായി ചിന്തിച്ച ആളാണ്. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾ വഴിയെ അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പിന്നെ എന്താണ് അവര് പോകുന്ന വഴിയെ നടത്തിക്കുക, അതേ വഴിയുള്ളൂ. അപ്പോ ഗുരുവിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് മാറത്തക്ക ഒരു സമൂഹം ഗുരുവിന്റെ ചുറ്റും അന്നുണ്ടായിരുന്നില്ല. അപ്പൊ പല കാര്യങ്ങളിലും അവർക്കൊപ്പം തന്നെ ഗുരു നിന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്താണ് ഗുരു ഇതിനെ അംഗീകരിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത കാര്യമാണേത്. പുനർജന്മം രണ്ടും കാണാൻ പറ്റും പല സന്ദർഭങ്ങളിലും. ഒരു ഇതൊക്കെ ആർക്കറിയാം എന്നും ഗുരു പറഞ്ഞു. ഈ കുരങ്ങിൽ നിന്ന് അതാണ് പറയുന്നത്. നമ്മൾക്ക് അതിനെ കുറിച്ച് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് പണ്ട് ഗുരു ചോദ്യം ചോദിച്ചെടുത്തേക്കുന്നു. മനസ്സിലായ 1858 എന്താണ് പരിണാമത്തെ സംബന്ധിച്ച് ഡാർവിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പൊ വർഷം എത്ര കഴിഞ്ഞു, ഇന്നും നമുക്ക് അതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഇന്നും നമ്മൾ കുരങ്ങിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചു ഇരിക്കുകയാണ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന കുരങ്ങുകളെല്ലാം പരിണാമ വൃക്ഷത്തിന്റെ ഒരു ശാഖയാണ്, അതൊരു ഒരു വൃക്ഷമാണ്. അതിലെ ഒരു ബ്രാഞ്ചാണ് ഇന്ന് കാണുന്ന എല്ലാ കുരങ്ങു വർഗങ്ങളും. നമ്മുടെ നാട്ടിൽ കാണുന്ന കുരങ്ങുകളും ആൾക്കുരങ്ങ് പല ആൾക്കുരങ്ങുകളും എല്ലാം മറ്റൊരു ബ്രാഞ്ചാണ് തിരിഞ്ഞിട്ട് ഏപ്സ് എന്ന് പറയുന്ന കുരങ്ങു വർഗങ്ങൾ. ആ കുരങ്ങു വർഗങ്ങളിൽ പല വർഗങ്ങളും ഉണ്ടായി. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിയാണ്ടർത്താലം എന്ന് പറയുന്ന ഒരു വർഗമുണ്ടായി. പിന്നെ ഒരുപാട് ഹോമോ ഇറക്ടസ്, ഹോമോ ഹാപ്പിലസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വർഗങ്ങളുണ്ടായി. ആ പരിണാമങ്ങളിൽ നിന്നാണ് വന്നത്, അല്ല ഇന്നത്തെ കുരങ്ങിൽ നിന്നല്ല മനുഷ്യൻ പരിണമിച്ചത്. അത് കുരങ്ങിൽ നിന്ന് പരിണമിക്കുകയല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് എന്തു പറയുന്നു ഇതില് മാറ്റങ്ങൾ വന്നു വന്നു. നമുക്ക് മുമ്പ് തന്നെ ബുദ്ധിയുള്ള കുരങ്ങു വർഗം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മനുഷ്യനോടൊപ്പം തന്നെ കുരങ്ങു വർഗങ്ങൾ ജീവിച്ചത് പല. അതിലൊന്നാണ്, അല്ല ഇന്നത്തെ ഈ കുരങ്ങ് എന്ന് പറയുന്നത് അത് മറ്റൊരു ശാഖയാണ്. അതിൽ നിന്നും മനുഷ്യൻ പരിണമിക്കില്ല, ആൾക്കുരങ്ങിൽ നിന്നും പരിണമിക്കില്ല, ചിമ്പാൻസിയിൽ നിന്നും പരിണമിക്കത്തില്ല. പക്ഷെ നമ്മൾ കുരങ്ങ് വർഗത്തിൽ നിന്ന് പരിണമിച്ചു എന്നുള്ളതിന് ഒരു ഏറ്റവും വലിയൊരു തെളിവ് ചിമ്പാൻസിയാണ്. ചിമ്പാൻസിയെ നമ്മൾ തമ്മില് 98% അല്ലെങ്കിൽ 94% രണ്ടു കണക്ക് പറയുന്നുണ്ട് ജനിതക സാമ്യമുണ്ട്. നമ്മുടെ രണ്ടുപേരുടെ പേര് ഒന്നാണ്. ഇതിനെ കുറിച്ചൊക്കെ ഇന്ന് മനുഷ്യൻ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്, തെളിവുണ്ട്. അതുകൊണ്ടാണ് അതിനും ചെറിയ ബുദ്ധിയുള്ളത് നമ്മളെ പോലെ തന്നെ ചിമ്പാൻസി. അതുകൊണ്ട് അതൊന്നും ഒരു തർക്ക വിഷയമായ അല്ല ഇന്ന്. അത് സയന്റിഫിക് നോളജാണ്. മറ്റത് എന്താണ് നമ്മുടെ പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളും കഴുകി വെച്ചിരിക്കുന്ന പലതും ഭാവനകളാണ് മനുഷ്യൻ. ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഇത് തന്നെ ഒരു കുട്ടി ജനിക്കുമ്പം തന്നെ പല രോഗങ്ങളോടുകൂടി ജനിക്കുന്നു. ഒരു ഉത്തരം അറിയില്ല, ജനറ്റിക്കൽ സയൻസിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അവനെന്ത് കരുതുന്നു ഇതെന്തോ പൂർവ്വജന്മത്തിലെ പാപം കൊണ്ട് ഇങ്ങനെ വന്നാണ്. അങ്ങനെ പറയുന്നു പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതി. ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രധാന സിദ്ധാന്തമാണ് പൂർവ്വജന്മകൃതം പാപമാണ് വ്യാധിയായി വരുന്നത്. ഇപ്പൊ കൊറോണ വന്നതും അവരുടെ ഇതനുസരിച്ച് എന്താണ് പൂർവ്വജന്മത്തിലെ പാപമാണ്. അതിന്റെ പിന്നിൽ വൈറസ് ഉണ്ടെന്നൊന്നും അവർക്കറിയത്തില്ല. വൈറസിനെ കുറിച്ചോ ബാക്ടീരിയയെ കുറിച്ചൊന്നും ആയുർവേദത്തിൽ അറിവില്ല. അതുകൊണ്ട് അറിവില്ലാത്തടത്തെല്ലാം കൽപ്പനകളും ഭാവനകളും ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ അതൊക്കെ തികച്ച് അസംബന്ധമായ കാര്യങ്ങളാണ്. ഗുരുവിനെ പോലെ തന്നെ നമ്മളും ആധുനികമായ ചിന്ത അതാണ് വേണ്ടത്. നമ്മള് സ്വയം പിന്തിരിഞ്ഞ് നടക്കുക മാത്രമല്ല, ഗുരുവിനെ കൂടെ പിറകിലോട്ട് കൊണ്ട് ബന്ധിക്കും പൂർവ്വകാലത്തിലേക്ക്. മനസ്സിലായോ? ഗുരു ഇപ്പോഴും നമ്മളെക്കാളും മുമ്പിലാണ്, നമ്മൾ പിറകിലാണ്. പക്ഷെ നമുക്ക് അത് നമ്മൾ പൂർവ്വകാലത്ത് ഇങ്ങനെ ബന്ധിക്കുമ്പോൾ നമുക്ക് അതിനൊപ്പം എത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊക്കെ മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. പരിണാമത്തെ കുറിച്ചൊക്കെ ഇന്ന് ധാരാളം നമുക്ക് വായിക്കാനും പഠിക്കാനും ക്ലാസ്സുകൾ തന്നെ ഇഷ്ടം പോലെയുണ്ട്. ഒരു ക്ലാസ് കേട്ടാൽ തന്നെ നമ്മുടെ മുഴുവൻ സംശയവും മാറും. അങ്ങനെയുള്ള ക്ലാസ്സുകളുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അതുകൊണ്ട് അന്ന് സംശയിക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ഈ മതം എന്ന് പറയുന്നത് ഇതിനൊക്കെ എതിർത്തുകൊണ്ടിരിക്കും. കാരണം മതത്തിന്റെ മതം എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ സൃഷ്ടിയാണ്. അവർക്ക് മനുഷ്യ സമൂഹത്തിന്റെ മേലുള്ള ആധിപത്യത്തിന് വേണ്ടി അവര് ഇത്തരം ആശയങ്ങളെ അവര് നിഷേധിക്കുകയും പഴഞ്ചൻ ആശയങ്ങളെ അവര് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതൊക്കെ ഇന്നും നിലനിൽക്കുന്നത്. ഇത്തരം ചിന്താഗതി പുരോഹിതന്മാരുടെ ഇതാണ്. നമ്മൾ നമ്മുടെ കാലത്തിനനുസരിച്ച് ജീവിക്കണം, ആധുനിക മനുഷ്യനായി ജീവിക്കണം. നമ്മൾ ആധുനികമായ എല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഏറ്റവും ആധുനികമാണ് മൊബൈൽ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ ആധുനിക ചിന്ത അത് നോക്ക് വേണ്ട, അവിടെയാണ് തകരാറ്. ആധുനികമായ മൊബൈൽ എല്ലാവർക്കും വേണം. അതാരുടെ സൃഷ്ടിയാ? മൊബൈൽ സയൻസിന്റെ സൃഷ്ടി. എന്നാ ആ സയൻസിന്റെ കാഴ്ചപ്പാട് നമുക്ക് വേണ്ട. നമ്മൾ മൂഢമായ ചിന്തകളും മൂഢമായ വിശ്വാസങ്ങളും ജീവിക്കും, ആധുനികമായ ഉപയോഗിക്കും ചെയ്യും സാധനങ്ങൾ. അവിടെയാണ് കുഴപ്പം. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം അഹം എന്നൊക്കെ പറഞ്ഞു പറയുന്നില്ല. അഹം ഇതല്ല, ഇതാകിൽ അന്ധര. അപ്പൊ ആ ഒരു പ്രതിപാദിക്കുന്ന വിഷയത്തെ പറ്റി ഒരു ശാസ്ത്രശാഖ ഉണ്ടാകത്തിന്റെ കാര്യം, അതായത് ഭൗതിക ശാസ്ത്രങ്ങളെ കുറിച്ചാണ് ചോദിക്കുകയാണെങ്കിൽ, ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത് ഭൗതികമായ വിഷയങ്ങളെ കുറിച്ച് ആണ് പഠിക്കുന്നത്. അതായത് നിരീക്ഷിക്കാനും ഒബ്സർവേഷനും റിസർച്ചിനും പറ്റിയ വിഷയങ്ങളെ കുറിച്ചാണ് ഭൗതിക ശാസ്ത്രം പഠിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഒന്ന്, അതിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നു, ഈ മേശ ഇതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതിനെ എന്താണ്, ഇതിന് ഗവേഷണം നടത്താനും പറ്റും. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മനസ്സിലാവും. അപ്പൊ ഇതിന്റെ കെമിസ്ട്രിയോ ഇതിന്റെ ഫിസിക്സോ ഒക്കെ പഠിക്കുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. ആധുനിക സയൻസ് എന്ന് പറയുന്ന ആളാണ്. അപ്പോ നിങ്ങള് അതീന്ദ്രിയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സയൻസിന്റെ വിഷയമേ അല്ല. ഉദാഹരണം, ഇപ്പൊ ദേവന്മാർ, ഇന്ദ്രനെ കുറിച്ച് സയൻസിന് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതൊരിക്കലും ഒബ്സർവേഷന് വിഷയമല്ല, അതിൽ റിസർച്ചും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അതീന്ദ്രിയമാണ്. അപ്പൊ സയൻസ് ഒരിക്കലും ഇന്ദ്രനെ കണ്ടെത്താൻ വേണ്ടി ഒരു റിസർച്ചും നടത്തത്തില്ല, ഒരു പരീക്ഷണവും നടത്തത്തില്ല. സയൻസിന്റെ വിഷയമല്ല. അതുകൊണ്ട് നമുക്ക് സയൻസിലൂടെ ഇന്ദ്രനെ കണ്ടെത്താൻ പറ്റത്തില്ല. അത് അതിന്റെ വിഷയം അല്ലാത്തതുകൊണ്ട്. ഏത് സയൻസിന്? അങ്ങനെ സയൻസ് എന്ന് പറയുന്നത് അതങ്ങനെ. അപ്പൊ പോരായ്മ, ഞാനിപ്പോ ഒളിമ്പിക്സിൽ പോയി 100 മീറ്ററിൽ ഓടുന്നില്ല എന്ന് പറയുന്നത് എന്റെ പോരായ്മയാണ്? ആണോ? അതെന്റെ വിഷയമല്ലല്ലോ. ഞാൻ സ്വയം വിചാരിക്കുന്നില്ല എന്താണ് ഒളിമ്പിക്സ്, ഇത്തവണത്തെ ഒളിമ്പിക്സിൽ പങ്കെടുത്തില്ല, അതെന്റെ ഒരു മോശമായി പോകുന്നു ഞാൻ ചിന്തിക്കുന്നു. അതെന്റെ ഒരു വിഷയമല്ലല്ലോ. സയൻസ് അതിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ ഒരു വിഷയമായിട്ട് അംഗീകരിക്കണ്ടേ? അതായത് എന്താണ് ഗുരുവിന്റെ വിഷയമല്ല തത്വചിന്തയുടെ കാര്യത്തിനല്ല ഞാൻ പറഞ്ഞത്, ഇന്ദ്രന്റെ കാര്യത്തിനാണ്. മനസ്സിലായോ? അതീന്ദ്രിയമായ വിഷയങ്ങൾ, മനസ്സിലായോ? അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി പിന്നെ തത്വചിന്ത എന്നാണ് പറയണെങ്കിൽ തത്വചിന്ത പലതരത്തിലുണ്ട്. അതായത് ഒന്ന് കോണ്ടിനെന്റൽ ഫിലോസഫി, മറ്റൊന്ന് അനാലിറ്റിക്കൽ ഫിലോസഫി. രണ്ട് തരത്തിലുണ്ട്. ഈ അനാലിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് സയൻസിന്റെ ഭാഗമാണ്, മനസ്സിലായോ? അത് സയൻസിനത് വേണം, അത്തരൊരു ഫിലോസഫി. അതിന്റെ സഹായത്തോടു കൂടിയാണ് സയൻസ് അതിന്റെ ഒരു സയന്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അത് ആവശ്യമാണ്. പക്ഷെ നമ്മളീ പൊതുവെ പറയുന്ന ഫിലോസഫി എന്ന് പറഞ്ഞ് നമ്മളെ ഈ മതപ്രഭാഷണത്തിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അന്ന് സയൻസിന് ആവശ്യമുള്ള കാര്യങ്ങളല്ല. എല്ലാവരും സ്റ്റേജ് കിട്ടിയ കാര്യം വിളിച്ചു പറയുന്നു കുറെ കാര്യങ്ങളൊക്കെ, അതൊന്നും സയൻസിന് ആവശ്യമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് സയൻസിന് വേണ്ട ഫിലോസഫിയുണ്ട്, സയൻസിന് വേണ്ടാത്ത ഫിലോസഫിയുണ്ട്. അത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. മറ്റു വെറുതെ അങ്ങ് പറയുകയാണ്, ഓരോരുത്തരും വായി തോന്നി കോതയ്ക്ക് പോട്ടെന്ന് വിചാരിച്ചു, ഓരോരുത്തർ ഓരോന്നിങ്ങനെ തട്ടിവിടും, ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കും, എന്നിട്ട് അവരും പറയും. അത് സയൻസിന് ആവശ്യമുള്ളതായിട്ട്. പിന്നെ ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഫീൽഡ് വേറെയാണ്. അവിടെ അതിനും പ്രവർത്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇനി പ്രത്യേകിച്ച് ഫിലോസഫി ഓഫ് സയൻസ്, ഫിലോസഫി ഓഫ് ഫിസിക്സ്, ഫിലോസഫി ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞിന്ന് സയൻസിന് തന്നെ പ്രത്യേകം ഫിലോസഫിയുണ്ട്. വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ അത് പാഠ്യവിഷയങ്ങളാണ്. അപ്പൊ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെറുതായി കാണരുത്. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണ്, ഗരിമ അല്ലെങ്കിൽ എന്റെ പ്രാധാന്യം എന്താണോ എന്ന് ലോകം അന്വേഷിക്കും. നമുക്ക് ഇപ്പോ ഈ വേടന്റെ പാട്ടിന് എന്താ കുഴപ്പം? പിന്നെ പ്രശ്നം എന്താണ്? ആദ്യം പറയട്ടെ, യൂണിവേഴ്സിറ്റി അത് കൊള്ളാമെങ്കിൽ യൂണിവേഴ്സിറ്റി പാഠ്യ വിഷയമാകട്ടെ. എന്താ കുഴപ്പം? കുഴപ്പം പറയുന്നവര് പറയുന്നത് വേടൻ കഞ്ചാവും കള്ളും കുടിച്ചുകൊണ്ടാണ് പാട്ട് എഴുതിയത്, ഇതാണ് കുഴപ്പം. ആ ചങ്കമ്പുഴയും വയലാറുമൊക്കെ കടു പഠിച്ചുകൊണ്ടാണ്, എന്നിട്ട് അതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. കുറഞ്ഞ പക്ഷെ മേഡന് കുറച്ചുകൂടെ ഇറങ്ങുന്നുണ്ട്. മേഡം പറയുന്നുണ്ട്, എന്റെ 13-ാമത്തെ വയസ്സിൽ ഞാൻ കള്ളു കുടിക്കാൻ തുടങ്ങിയാണ്, ഞാൻ തെരുവിൽ വളർന്നാണ്, എനിക്കിത് ആരും പറഞ്ഞുതരാനില്ലായിരുന്നു. നിങ്ങളാരും ഇത് ചെയ്യരുത്, നിങ്ങളാരും ഇത് കള്ളു കുടിക്കരുത്, ഞാനിത് നിർത്താൻ ശ്രമിക്കുകയാണ്. ഇത് കുറ്റിപ്പുഴ അല്ല, ഈ പറയുന്ന ചങ്ങമ്പുഴയോ വയലാറോ ഒന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? അപ്പൊ അവരെക്കാളും ഇത്രയും ഭേദമാണ് വേടൻ. അതുകൊണ്ട് അതിനൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള ശീലങ്ങൾ അവർ മാറ്റിയെടുക്കാമെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. കവിതയും അതുമായിട്ട് ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ല. ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ കള്ള് എന്താണ്, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എല്ലാ ദിവസവും കള്ള് കുടിക്കുന്ന ആളാണ്, അത് പോലും പറയാൻ പറ്റും. പുട്ടിൻ എല്ലാ ദിവസവും കള്ള് കുടിക്കുന്ന ആളാണ്. സെലൻസ്കി ഇവരൊക്കെ ഡെയിലി കള്ളു കുടിക്കുന്നവരാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? പാശ്ചാത്യർ എല്ലാവരും മിക്കവാറും 99% കള്ളു കുടിക്കുന്നവരാണ്, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇന്ന് അത് അരുതെന്ന് പറയുന്നത് അതിന് അഡിക്റ്റായി കഴിയുമ്പോൾ ഒരു മനുഷ്യൻ അത് കുടിക്കുകയും ലഹരി എന്നൊക്കെ പറയുന്നത് രാസലഹരികളൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ഉപയോഗിച്ച് അവൻ അഡിക്റ്റായി പോകും, പിന്നെ അവൻ തീർന്നു, പിന്നെ അവന്റെ ജീവിതം പോയി. ആ ജീവിതത്തെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് നിരോധിക്കാനും ഒക്കെ നടപടികൾ വേണ്ടതാണ് അതിന്. കാരണം അത് മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു. അത് അത് ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കാൻ ആൾക്കാർക്ക് പറ്റത്തില്ല, അതാണ് അതിന്റെ ഒരു കുഴപ്പം. മദ്യം പോലെയുള്ള ആൾക്കാർ പിന്നും കുറെ പേരൊക്കെ അത് ഉപയോഗിക്കും, കുറച്ചു പേരെങ്കിലും നിയന്ത്രിക്കുകയും ചെയ്യും. രാസലഹരികൾ അങ്ങനെയല്ല, ഉപയോഗിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, അത് ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. കഞ്ചാവും ഇല്ലാതിനേക്കാളും കൂടിയതാണ് മറ്റ് മെറ്റാഫിൻ പോലെയുള്ള രാസവസ്തു. അതുകൊണ്ട് അത് പുതിയ തലമുറ ഉപയോഗിക്കാതിരിക്കാൻ ഗവൺമെന്റ് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചേ മതിയാവും, അല്ലെങ്കിൽ തലമുറ മുഴുവൻ നശിച്ചു പോകും. പിന്നെ ഇപ്പോ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ഇതാണ് എന്ത് മനസ്സിലാക്കി ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. നമ്മുടെ പറഞ്ഞ വിഷയം എന്താണ്? ഗുരു തന്നെ ചട്ടമ്പിസ്വാമിയോടുകൂടി സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാൻ അരസികനാണ്, ചെണ്ട വാദ്യം ഗുരു പറഞ്ഞു, അതെങ്ങനെ വന്നപ്പോ ആണ് അങ്ങനെ പറഞ്ഞു. അപ്പോ ആ വായുമാർഗത്തിൽ സഞ്ചരിച്ചു എന്ന് ഗുരു അപ്പോൾ അരസികനാണ്, നാം അന്ന് നടന്നു പോവുകയായിരുന്നു. ചട്ടമ്പി അതിനകത്ത് താല്പര്യമുള്ളത് കൊണ്ടും ആശാനെയും ശിഷ്യന്മാരെ ഒന്ന് പ്രസിദ്ധിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അത്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞുണ്ടാക്കിയതാണ് എന്നുള്ളതാണ് സന്ദർഭം. അത് വേറെ ഒരുപാട് സന്ദർഭം ഉണ്ട് അത്തരം കാര്യങ്ങൾക്ക്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, ഇന്നലെ പറഞ്ഞു അതിൽ നിന്നെന്ത് മനസ്സിലാക്കി എന്നാണ്. ആലേഖ്യമിവ അഖിലം എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കി എന്നാ ചോദിച്ചു. അതിന്റെ ഇടയ്ക്ക് ചോദ്യം വന്ന് ഞാൻ മറുപടി പറഞ്ഞു. അതിൽ നിന്നെന്ത് മനസ്സിലാക്കി? പ്രപഞ്ച അനുഭവത്തിന് മാറ്റമുണ്ട്. അപ്പൊ അതിലൊരു പോയിന്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്? പ്രപഞ്ചം എന്ന് പറയുന്ന നമ്മുടെ ഇന്ദ്രിയ അനുഭവമാണ്. പ്രപഞ്ചം അസത്യം എന്ന് പറയുന്നതോ മനസ്സുകൊണ്ടുള്ള അതൊരു ഭൗതികമായ അറിവാണ്. ഇത് രണ്ടും ഒരേ സമയം തന്നെ നിലനിൽക്കും. ഒരേ സമയം ഇത് രണ്ടും നിലനിൽക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ഈ അറിവിനെ മനുഷ്യന് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ അറിവ് എന്ന് പറയുമ്പോൾ എങ്ങനെ അറിയുന്നു? ഇതെങ്ങനെയാണോ നമ്മുടെ മുമ്പിലുള്ള അതുപോലെ തന്നെ അറിയും. ആ അറിവിന് ഒരിക്കലും മാറ്റം വരത്തില്ല. മറ്റതെന്താണ്? തത്വചിന്ത എന്നാണ്. അത് തത്വചിന്ത എന്നൊരു തികച്ചു അത് ബൗദ്ധികമായ ഒരു അറിവാണ്. ഇത് രണ്ടും ഒരേ സമയം തന്നെ നീക്കും. അപ്പോൾ ബൗദ്ധികമായ ഒരു അറിവ് ഉണ്ടാകുമ്പോൾ ഈ അറിവ് ഇല്ലാതാകുന്നില്ല. ഈ അറിവ് നിലനിൽക്കെ തന്നെയാണ് ബൗദ്ധികമായ അറിവുണ്ടാവുന്നത്. സമാധിയുടെ കാര്യമേ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നത് എന്താണ്? തത്വജ്ഞാനത്തെ കുറിച്ച്. സമാധിയിലേക്ക് പോയില്ല തത്വജ്ഞാനം. കാരണം ഇപ്പൊ ഈ പദ്യം വായിച്ചാൽ ഇതാണ് ഈ ഒരു പദ്യം, അല്ലെങ്കിൽ അസത്യ ദർശനം മുഴുവൻ വായിച്ചാൽ നമുക്കുണ്ടാകുന്ന ശരിയായ അറിവ്, അതിനാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധി ഉണ്ടാവും, ഉണ്ടാവും. അപ്പൊ ഈ അറിവിനാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. ഈ അറിവ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവിനോടൊപ്പം തന്നെയാണ് അത് നിൽക്കുന്നത്. ഇത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവ്, മറ്റേ ചിന്തിച്ചുണ്ടാകുന്ന അറിവ് എന്നുള്ള വ്യത്യാസമുണ്ട്. അസത്യ ദർശനത്തിൽ സമാധിയിലിരിക്കാനുള്ള എന്തെങ്കിലും വഴി പറയുന്നുണ്ടോ? ഉണ്ടോ? ഇങ്ങനെയാണ് സമാധിയിലിരിക്കേണ്ടതെന്ന് എവിടെയെങ്കിലും അസത്യ ദർശനത്തിൽ പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വരി കാണിച്ചു തരാമോ സമാധിയിലിരിക്കാനുള്ള വഴി? അതീ പറയുന്നില്ല. അത് ദർശനം, അറിവിനെ കുറിച്ചാണ് പറയും. എന്നുവെച്ചാൽ അത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചിന്തിച്ച് മനസ്സിലാക്കുന്ന അറിവെന്ന് പറയുന്നത് ബൗദ്ധികമായ ഒരു അറിവാണ്. നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അറിവാണ്. ഈ രണ്ടറിവും ഒരേ കാലത്ത് മനുഷ്യന് ഒരുപോലെ നിലനിൽക്കും. ശരി.